സൂത്രം 28 ഛന്ദത ഉഭയ അവിരോധാത് തസ്മാത് പൂർവമേവ സാധകാവസ്ഥായാം ഛന്ദതോ അനുഷ്ഠാനം തസ്യ സ്യാത്. ഇവിടെ പറയുന്നു സുഹൃത ദുഷ്കൃതക്ഷയം, അത് വേണ്ടിയുള്ള പ്രവൃത്തി, പുണ്യപാപങ്ങൾ നശിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തി. ഉപാസകൻ മരിക്കുന്നതിന് മുമ്പ് ചെയ്യണം. മരിച്ചതിന് ശേഷം പിന്നെ സ്വാതന്ത്ര്യമില്ല, പിന്നെ യാത്രയാണ്, പരലോകത്തിലേക്കുള്ള യാത്ര, അവിടെ സ്വാതന്ത്ര്യമില്ല. അതിന് മുമ്പ് തന്നെ അതെല്ലാം അനുഷ്ഠിക്കണം എന്നാണ്. പിന്നെ വേണ്ടേ, ശരീരം വേണമല്ലോ. അതായത് മാനസികമായ എല്ലാ പ്രവൃത്തികളുടെയും അധിഷ്ഠാന ശരീരമാണ്. ശരീരത്തിലിരുന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതും ഇവിടെ പറഞ്ഞല്ലോ പുരുഷപ്രയത്നം. പുരുഷപ്രയത്നം എന്ന് പറയുമ്പോൾ അത് തൻ്റെ സ്വാതന്ത്ര്യത്തിന് വിധേയമായിട്ടാണ്. കർത്തും മകർത്തും അന്യഥാ മകർത്തും സഖ്യം, അതാണ് പ്രയത്നത്തിൻ്റെ വിശേഷത. ചെയ്യാൻ പറ്റും, ചെയ്യാതിരിക്കാൻ പറ്റും, ഏത് രീതിയിലും ചെയ്യാൻ പറ്റും. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ സ്ഥൂല ശരീരത്തോട് എന്തൊക്കെ താതാത്മ്യം ഉള്ളപ്പോഴേ സാധിക്കൂ. അല്ലെങ്കിൽ പിന്നെ ഇത് ശരീരം വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കർമ്മഗതി അനുസരിച്ച് എങ്ങനെയാ പോകേണ്ടത് അങ്ങനെ പോകും. അവിടെ അതാണ് ഇവിടെ പറയുന്നത്. ഛന്ദത എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം അനുസരിച്ചുള്ള പ്രവൃത്തി എല്ലാം ചാകുന്നതിന് മുമ്പേ പറ്റും. പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടത് നിശ്ചയിച്ച മാർഗത്തിലൂടെ പോവുക, അതുമാത്രമേ മരണശേഷം സാധ്യമാവും. അതുകൊണ്ടാണ് അവിടെ പുണ്യ പാപ അർജിതമായ ഒരു പ്രവൃത്തി സാധിക്കാത്തത്. അതെല്ലാം ഈ സ്ഥൂല ശരീരത്തിലിരുന്ന് കൊണ്ടേ പറ്റും. ഉപാസന എന്ന് പറയുന്ന ഭാവന, അതും സ്വേച്ഛയോ ചെയ്യുന്ന ഒരു കർമ്മമാണ്. ജ്ഞാന ഇച്ഛ ഇതുവരെ ചെയ്യുന്ന കർമ്മമാണ്. ഈ ശരീരം വിട്ട് കഴിഞ്ഞാൽ പിന്നെ സ്വാതന്ത്ര്യമില്ല, പിന്നെ കൺട്രോളില്ല. അപ്പം അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഗതി അനുഭവം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ആ ഗതിക്കനുസരിച്ച് പോകും. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് മരണശേഷം എന്താണ് മനസ്സുകൊണ്ട് തന്നെ ചെയ്യുന്നു, പക്ഷെ അതിന് അത്തരം സ്വേച്ഛയാ പ്രവർത്തിക്ക് സ്ഥൂല ശരീരം വേണം. സ്ഥൂല ശരീരത്തോട് താതാത്മ്യത്തിലിരിക്കുന്ന മനസ്സിനെ അതൊക്കെ ചെയ്യാൻ പറ്റും. സ്ഥൂല ശരീര താതാത്മ്യം ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ പറയുന്നതനുസരിച്ച്, ഇത് ഭാഷ്യകാരം പറയുന്നതനുസരിച്ച്, അതിന് സ്വാതന്ത്ര്യമില്ല, ഒന്നും കഴിയത്തില്ല. പിന്നെ അത് എങ്ങനെയാണോ അതിൻ്റെ ഗതി അതനുസരിച്ച് പോയിക്കൊണ്ടിരിക്കും. അത് മരിക്കുന്നതിന് മുമ്പ് തന്നെ തീരുമാനിക്കപ്പെട്ട അതനുസരിച്ച് പോകും. അത് ശരീര താതാത്മ്യത്തിലിരിക്കുന്ന മനസ്സ്, അതില്ലെങ്കിൽ പിന്നെ ഇല്ല. ശരീര താതാത്മ്യത്തിൽ ഇരിക്കുന്നിടത്താണ് പല കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. അത് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം, സ്ഥൂല ശരീര താതാത്മ്യം എങ്ങനെ സ്വപ്നം പോലെ. അവിടെ നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചുള്ള ഒരു കാര്യങ്ങളും നടക്കുന്നു. എന്തുകൊണ്ട് അവിടെ സ്ഥൂല ശരീര താതാത്മ്യം ജാഗ്രതത്തിലേതുപോലെ ഇല്ല, അതുകൊണ്ട് എങ്ങനെയൊക്കെ നടക്കുന്നു. അതുകൊണ്ട് അതിനെന്താ പറയുന്നത്, സംസ്കാരം അനുസരിച്ച്. സ്വപ്നം ജാഗ്രതത്തിലെ സംസ്കാരം കൊണ്ടെന്ന് പറയുന്നു. ഈ ശരീര താതാത്മ്യമില്ലാത്തതുകൊണ്ട് അവിടെ സ്വേച്ഛയൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അസംഭവത്തെ കണ്ട് പേടിച്ചിട്ട് ചാടി അണിയിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കത്തില്ല. കൂടുതൽ പരിശ്രമിച്ചാൽ എന്ത് പറ്റും? ഉണരും. അങ്ങനെ സംഭവം സ്വേച്ഛയൊന്നും ചെയ്യാൻ പറ്റില്ല. താതാത്മ്യം അവിടെ താതാത്മ്യം ഇല്ലാതില്ല, പക്ഷെ ജാഗ്രതത്തിനെ അപേക്ഷിച്ച് അവിടെ വളരെ ദുർബലമായ താതാത്മ്യം, വളരെ ദുർബലമായി. അങ്ങനെയുള്ള അവസ്ഥകളൊന്നും അത് അത് മാത്രമല്ല, ജാഗ്രതയിൽ തന്നെ മനോരഥങ്ങളിലൊക്കെ ഇരിക്കുന്നു. സ്ഥൂല ശരീരമായിട്ടുള്ള താതാത്മ്യം കുറഞ്ഞു വരുമ്പോൾ അവിടെയും എന്ത് വരുന്നു? മനസ്സ് അതിൻ്റെ വഴിക്ക് അങ്ങനെ പ്രവർത്തിച്ചു പോകും എന്നുള്ളതല്ലാതെ അവിടെ പിന്നെ പ്രവൃത്തി സ്വേച്ഛയല്ല. അങ്ങനെ പറയുന്നു, ഞാൻ അറിയാതെ അങ്ങനെയൊക്കെ ആയിപ്പോയി, അറിഞ്ഞുകൊണ്ടല്ല എന്ന് പറയാറില്ല. അത് ഈ സാറിന് പറയുന്ന ഭൂതാവേശം, പ്രേതാവേശം, ഇതിനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ ആവേശമൊക്കെ ശരി വരുമ്പോൾ അവർക്കെല്ലാം എന്ത് വരുന്നു? സ്ഥൂല ശരീര താതാത്മ്യം കുറയുന്നു. അങ്ങനെ വരുമ്പോൾ പിന്നെ അവരുടെ പ്രവൃത്തികളൊന്നും അപ്പോൾ പറയുന്ന ആൾക്കാർ ഒരു ബോധമില്ലാതെ എന്തോ പേ ചെയ്തു കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഒന്നും അറിയത്തില്ല. തീയിലിച്ചാടുന്നവരും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഉണർന്നു വരുമ്പോൾ അവർക്ക് അതുമായിട്ട് ബന്ധമില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് മരണശേഷം. ശരീരമുണ്ട് മനസ്സുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യം, രണ്ടും തമ്മിലുള്ള താതാത്മ്യം വരണം. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു സന്ദർഭങ്ങളിലും ചിലപ്പോൾ അവരുടെ ശരീരത്തിൽ അടിച്ചാലോ കുത്തിയാലോ ഒന്നും അറിയത്തില്ല. എന്നാൽ ബോധമുണ്ട് തന്നെ. മനസ്സുണ്ടായിട്ട് പോരാ, മനസ്സിന് ശരീരമായിട്ട് താതാത്മ്യം വരണം. എത്രയോ ഉദാഹരണങ്ങൾ. അതുകൊണ്ടാണ് ഇവിടെ ഭാഷകാരം പറയുന്നത് ചന്തത സ്വാതന്ത്ര്യേണ പ്രവർത്തിക്കണമെങ്കിൽ മരിക്കുന്നതിന് മുമ്പായിരിക്കും. എന്നുവെച്ചാൽ പുണ്യപാപങ്ങളെ ആർജിക്കാനായാലും ശരി, അവയെല്ലാം ക്ഷയിപ്പിക്കുന്നതിനായാലും നശിപ്പിക്കുന്നതിനായാലും ശരി. ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് നശിപ്പിക്കുന്ന വിദ്യയെക്കുറിച്ചാണ്. വാസവ ശ്രമിക്കുന്നതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ മുമ്പേ ചെയ്തോളാം. പിന്നെ എങ്ങനെയോ പോകേണ്ടത് ആ വഴിക്ക് പോവുക അത്രയേ ഉള്ളൂ. അതാണ് തസ്മാത് പൂർവമേവ. പൂർവമേവ എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ്, ജീവിച്ചിരിക്കുമ്പോൾ സാധകാവസ്ഥയ അഭ്യാസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഉപാസന. ഛന്ദതോ അനുഷ്ഠാനം തസ്യസ്യ. ഛന്ദത എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമായി, സ്വച്ഛന്ദം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം. സ്വതന്ത്രമായിട്ടുള്ള ഉപാസന അനുഷ്ഠാനം എന്ന് പറയുന്നത് തസ്യസ്യാതെന്ന് സാധിക്കും. തത്പൂർവകഞ്ച സുഹൃത ദുഷ്കൃതഹാനം. തത്പൂർവകം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായ അനുഷ്ഠാനം. സ്വതന്ത്രമായ ചത്തു കഴിഞ്ഞാലും മനസ്സൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. തത്പൂർവകം ആ സ്വതന്ത്രമായ അനുഷ്ഠാനം കൊണ്ട് മാത്രമേ സുഹൃത ദുഷ്കൃതഹാനം, സുഹൃത ദുഷ്കൃതഹാനം സംഭവിക്കത്തുള്ളൂ. ഇതിഷ്ടവ്യം ഇതെല്ലാം ഇവിടെയൊക്കെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ചർച്ച തന്നെ വരുന്നത് ഇപ്പോഴാണ്. വൈദികമായ ഉപാസനകളെ അനുസരിച്ച് മരണത്തിന് മുമ്പും മരണത്തിന് ശേഷം ഒരിടത്ത് സ്വാതന്ത്ര്യമുണ്ട്, ഒരിടത്ത് സ്വാതന്ത്ര്യമില്ല. ഈ കാര്യങ്ങളെല്ലാം വരുന്നത് പുനർജന്മത്തെ അംഗീകരിക്കുന്നു മാത്രമേ ഉള്ളൂ. പുനർജന്മത്തെ എങ്ങനെ അംഗീകരിക്കുന്നു ഭാഷകാരൻ? പ്രമാണം അനുസരിച്ച്, ശ്രുതി ഇതിഹാസ സ്മൃതി ഇതിഹാസ പുരാണങ്ങളുടെയൊക്കെ പ്രമാണം അനുസരിച്ചിട്ട്. അതിലങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് സത്യമാണ്. അപ്പോ അത്തരം പ്രമാണം അനുസരിച്ച് അതീന്ദ്രിയമായ വിഷയങ്ങളിൽ ഇന്ദ്രിയ പ്രത്യക്ഷ സിദ്ധമല്ലാത്ത അതീന്ദ്രിയമായ വിഷയങ്ങളിൽ ശ്രുതി പ്രമാണം അനുസരിച്ച് ഒന്നിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അവിടെ, എന്താണത്? വിശ്വാസം, കേവല വിശ്വാസമാണ്. എന്തുകൊണ്ട്? അതിന് ശ്രദ്ധയുണ്ട്, അത് സത്യമാണ് എന്ന് വിശ്വസിക്കും. ആദ്യം അവിടെ മുൻകൂറായി തന്നെ എന്ത് വേണം? വിശ്വാസം വേണം. ഇതൊക്കെ സത്യമാണ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ്. അതെല്ലാം പൂർണ്ണമായും വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് തന്നെ അതിൽ വിശ്വാസമില്ലാത്തവരത് അംഗീകരിക്കത്തില്ല. അത് രണ്ടു തരത്തിലുണ്ട്. ഒന്ന്, ശ്രുതി സ്മൃതി ഇതിഹാസ പുരാണങ്ങളെല്ലാം പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് പുനർജന്മത്തെ വിശ്വസിക്കുക, വിശ്വസിച്ചുകൊണ്ടത് അംഗീകരിക്കുക. അതൊരു ഭാഗത്ത് ഭാഷ്യകാരൻ അത് തന്നെയാണ് സ്വീകരിക്കുന്നത്. ഭാഷ്യകാരൻ എന്നല്ല, ആരായാലും അവിടെ കേവലം വിശ്വാസിയാണ്. അതിൽ പെന്തക്കോസ്റ്റിൽ നിന്നൊന്നും വ്യത്യാസമുണ്ട്, എല്ലാവരും തുല്യം തന്നെ. ഇനി മറ്റൊരു വശമുണ്ട് ഇതിൻ്റെ തന്നെ. ഇതിലൊന്നും വിശ്വസിക്കാത്തവർ, ഈ പ്രമാണങ്ങളിലൊന്നും വിശ്വസിക്കാത്തവർ ഇതിനെയൊക്കെ നിഷേധിക്കും. അവരുടെ പുനർജന്മമില്ല, ഒന്നുമില്ല, അത് ഒരു അസംബന്ധമാണ്. വിശ്വാസികളിൽ തന്നെ പുനർജന്മത്തെ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും. അംഗീകരിക്കുന്ന വിശ്വാസികളുടെ കാര്യം പറയുന്നു. ഇനി അദ്വൈതികളിൽ തന്നെ പുനർജന്മത്തെ നിഷേധിക്കുന്നു. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? തത്വജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ. അവിടെ വിശ്വാസം എന്ന് പറയുന്ന ഒരു വിഷയമേ വരുന്നില്ല, വിശ്വസിക്കുന്നുമില്ലേ എന്നുള്ളതല്ല. തത്വജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ വർത്തമാന ജന്മവും പൂർവജന്മവും ഭാവിജന്മവും എല്ലാം നിഷേധിക്കപ്പെടുന്നു. അത് ഏതർത്ഥത്തിലാണ്? സത്യമല്ല എന്നുള്ള, പരമാർത്ഥമല്ല എന്നുള്ള തരത്തിലാണ്. അപ്പൊ അദ്വൈതത്തിൽ അങ്ങനെ നിഷേധിക്കുന്നുള്ളു. പക്ഷെ അത് നിഷേധിക്കുന്നത് പരമാർത്ഥം അല്ല എന്നുള്ള നിലയ്ക്കാണ്. സ്വീകരിക്കുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വിചോദിക്കും, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് പരമാർത്ഥമാവോ? ആവോ? പ്രമാണത്തിലെ പരമാർത്ഥമുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ ജന്മം പൂർവ്വ പുനർജന്മവും മറ്റും പരമാർത്ഥമാകും. പിന്നെ അതെന്താകും? അത് തന്നെ. എങ്ങനെ? വ്യാവഹാരിക സത്യം. അതുകൊണ്ടാണ് അദ്വൈതി ഇതിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് ഒരു സാധനം കൂടെ ചേർക്കുന്നത്. തത്വദൃഷ്ടിയിൽ ഇത് പരമാർത്ഥമല്ല, ജന്മൊന്നും പരമാർത്ഥമല്ല, ബ്രഹ്മം മാത്രമേ ഉള്ളൂ സത്യം. ഇപ്പൊ പുനർജന്മം നിഷേധിക്കുന്നു, യാതൊരു സംശയമില്ലാതെ നിഷേധിക്കുന്നു. ഇപ്പോ ജന്മമരണങ്ങളെല്ലാം അതെല്ലാം കൽപ്പിതം. അപ്പൊ അവിടെ പിന്നെ പുനർജന്മത്തെക്കുറിച്ചൊന്നും ഒരു ചോദ്യത്തിന് ഒരു അവകാശമില്ല, കൽപ്പിതമാണ്. വർത്തമാന ജന്മം പോലെ. എന്നാൽ പ്രമാണങ്ങളെ സ്വീകരിക്കുമ്പോൾ അവിടെ ജനന മരണങ്ങളിലെല്ലാം അതൊക്കെ വിശ്വസിക്കുന്നു. പിന്നെ ഇതെങ്ങനെ? അത് അതിനെ തന്നെ മിഥ്യയെന്ന് പറയുക, കല്പിതമെന്ന് പറയുക, പിന്നെ അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ശരി, അങ്ങനെ സ്വീകരിക്കുമ്പോൾ അത് പ്രമേയാണോ എന്നൊരു ചോദ്യവും വരും. ജനനം മരണം ഇതിനെക്കുറിച്ചുള്ള അറിവ് എന്താണ്? ജനിക്കുന്നു മരിക്കുന്നു, പൂർവ്വജന്മം, മരിച്ചതിന് ശേഷം ഇവിടെ പറയുന്നു ബ്രഹ്മലോകത്തിൽ പോകുന്നു. ഈ അറിവ് പ്രമേയാണോ? അതെങ്ങനെ പ്രമേയാകും? പ്രമാണത്തിൽ നിന്ന് ജന്യമായതുകൊണ്ട് അത് പ്രമേയാണോ? പക്ഷെ അത് എന്ത് പ്രമേയം എന്ന് പറയും? വ്യാവഹാരികമായ ഒരു പ്രമേയം. അപ്പൊ അതിനെ പ്രമേയമായി അംഗീകരിക്കുക എന്ന് പറയുന്നത് അവിടെ അത് വിശ്വാസമാണ്. വിശ്വാസത്തിലാണ് അതിനെ പ്രമേയമായി സ്വീകരിക്കുന്നത്, വിശ്വസിക്കുന്നു അത് പ്രമേയമാണ്. അപ്പോൾ ശ്രുതി സ്മൃതി ഇതിഹാസ പുരാണങ്ങളെല്ലാം പ്രമാണമായി സ്വീകരിക്കും. അതിൽ നിന്ന് ഈ വിഷയത്തെ സംബന്ധിച്ചുണ്ടാകുന്ന അറിവെല്ലാം വ്യാവഹാരിക പ്രമേയമാണ്. അതാണ് ഭാഷ്യകാരന്റെ നിലപാട്. അത് പാരമാർത്ഥികമായ അറിവ് അല്ല. അതുകൊണ്ട് ഇതിന്റെ വ്യാവഹാരിക പ്രമേയം എന്ന് പറയുമ്പോൾ പാരമാർത്ഥികമായ അറിവിൽ നിന്ന് നോക്കുമ്പോൾ ഇതെല്ലാം കൽപ്പിതം. അപ്പോൾ ഇത് അങ്ങനെയാണ് അദ്വൈതികൾ ഇതിനെ സമന്വയിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നതെന്ന് നമുക്ക് തോന്നും. അങ്ങനെയല്ല. ഏവം നിമിത്ത നൈമിത്തികയോരുപത്തി താണ്ടി ഷണ്ട്യായനി ശ്രുത്യോശ്ച സംഗതി എന്നെ സംബന്ധിച്ചാണ് നേരത്തെ ചർച്ച തുടങ്ങിയത്. ഈ ശ്രുതി പറയുമ്പം പുണ്യപാപങ്ങളെല്ലാം നശിപ്പിച്ചിട്ടെന്ന് പറയുന്നു. അപ്പം ഈ നശിപ്പിക്കുക എന്ന് പറയുന്നത് രണ്ട് ശ്രുതിയിലും നോക്കുമ്പോൾ രണ്ടു തരത്തിൽ തോന്നും. എപ്പോഴാണ് നശിപ്പിക്കുന്നത്? ഇവിടെ നിന്ന് പുറപ്പെട്ടതിന് ശേഷമാണോ അതോ അതിന് മുമ്പാണോ എന്നുള്ള. കാരണം സ ആഗച്ഛതി വിരജാം നദീം താം മനസ്സായ അത്യേരി തസ്വൃത ദുഷ്കൃതേ വിധൂനുതേ. ഇതൊക്കെ കേൾക്കുമ്പോൾ നദിയെ അതിക്രമിക്കുന്നു, നദിയിലിറങ്ങി കുളിച്ച് ഗംഗയിൽ കുളിച്ചതുപോലെ കുളിച്ച് പാപങ്ങളെല്ലാം അവിടെ കളഞ്ഞ് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ നദിയിലിറങ്ങി കുളിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? ഉപാസകൻ ആദ്യം മരിക്കണം. ഈ നദി ഇവിടെ അല്ല, ഇവിടുത്തെ നദിയുടെ കാര്യമല്ല പറയുന്നത്. വിരജാം നദിയും ഗംഗയുടെ കാര്യമല്ല പറയുന്നു. ഇത് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നും, പോയി ഇവിടെ നിന്ന് യാത്ര പുറപ്പെട്ട് അവിടെ ഇറങ്ങി കുളിച്ച് പാപം കളഞ്ഞ് പിന്നെ അവിടെ നിന്ന് പോവുകയാണോ? അതാണ് ഭാഷകാരൻ ഇവിടെ ഇതാണ് ഇതൊക്കെ വായിച്ചിട്ട് നമുക്ക് വായിക്കുമ്പോൾ അങ്ങനെ ഒരു അർത്ഥമല്ലേ തോന്നത്തുള്ളൂ. വിരജാം നദിയും അത്യേരി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരർത്ഥം തോന്നും. ഇവിടുന്ന് മരിച്ചു പോയി അവിടെ ചെന്ന് കുളിച്ച് കയറി പാവം കളഞ്ഞ് മുമ്പോട്ട് പോയി അവിടെ ഹിരണ്യഗർഭനുമായി ഒരു അഭിമുഖം, അതും കഴിഞ്ഞാണ് പിന്നെ അവിടെ പ്രവേശം. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതെല്ലാം ചിന്തിക്കണം. മുമ്പ് പറഞ്ഞ ഭാഗങ്ങളുമായി ചിന്തിക്കണം. ചിന്തിക്കുമ്പോൾ പാപത്തെ എല്ലാം ഇവിടെ കളഞ്ഞിട്ടാണ് പോകുന്നതെന്ന് കിട്ടും. അതിൻ്റെ അർത്ഥനിർണയം ചെയ്യണമെങ്കിൽ മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിക്കണം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് ഇങ്ങനെ വ്യാഖ്യാനിക്കണം. ഉപാസനയുടെ ഫലത്തെ കുറിച്ച് പറയുന്നതുകൊണ്ട് അർത്ഥവാദമല്ല. ഇങ്ങനെ രണ്ട് ശ്രുതികളെയും താരതമ്യം ചെയ്ത് വിചാരം ചെയ്ത് യുക്തിയുടെ അതി പ്രയോഗിക്കുമ്പോൾ എന്താണ് യുക്തി? പോയി കുളിച്ച് പാപം കളയാൻ പറ്റില്ല എന്നുള്ള യുക്തി പറഞ്ഞ എന്താണ്? ഇച്ഛാപൂർവമായ പ്രവൃത്തിയിലെ പാപം കളയാൻ പറ്റും. ആ പ്രവൃത്തികളെല്ലാം മരിക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്യണം. അതാണ് ഇച്ഛാപൂർവമായ പ്രവൃത്തി എന്ന്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാതന്ത്ര്യം ഇല്ല. ആ സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഈ മരിച്ചു കഴിഞ്ഞ ഒരു പിന്നെ ഇങ്ങോട്ട് വന്ന് നമ്മളെ കണ്ട് കാര്യങ്ങളൊന്നും പറയാത്തത്, അതിനൊന്നും ഒരു സ്വാതന്ത്ര്യമില്ല, യാതൊരു ഫ്രീഡവും ഇല്ല. പോയി കഴിഞ്ഞാൽ പരലോകത്തിരുന്നൊക്കെ കണ്ടാലും ബന്ധുക്കളെയും വേണ്ടപ്പെട്ട് ഒരു കണ്ടു കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യാൻ ഒരു വഴിയില്ല, സ്വാതന്ത്ര്യമില്ല. അതാണ് എങ്ങനെ വ്യക്തമായില്ല. നമ്മള് ബൃഹദാരണ്യത്തിലെ ഒരു ശ്രുതിയില് ഒരു സ്ത്രീക്ക് ബാധ സംഭവിച്ചതായും അവർ സംസാരിച്ചതായും വന്നിരുന്നു. ആ അത് വരുന്നുണ്ട്, ബാധ കൂടിയതായിട്ട് സംസാരിച്ചതായിട്ട്. അപ്പൊ അവിടെ ബാധ സംഭവിച്ചെന്ന് പറഞ്ഞത് എങ്ങനെ എടുക്കുന്നു? ബാധിച്ചു എന്ന് വെച്ചാൽ ഏതോ ഒരു പ്രേതാത്മാവ് കടന്നു, അപ്പൊ അവരെന്തൊക്കെ സംസാരിച്ചു. അതൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യമല്ലേ പറയുന്നു. പ്രേതാത്മാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തെ വിട്ടതല്ലേ? ശരീരത്തെ വിട്ട അത് അവിടെ ശരീരത്തിൽ വന്ന് താതാത്മ്യപ്പെട്ടല്ലോ, സ്ഥൂല ശരീരത്തെ താതാത്മ്യം വന്നല്ലോ ഈ സ്ഥൂല ശരീരം. ആ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല, ഈ സ്ഥൂല ശരീരം അതൊക്കെ ഒരു ജീവൻ വന്നൊരു ശരീരത്ത് താതാത്മ്യപ്പെടുന്നുണ്ടേ, സ്ഥൂല ശരീര താതാത്മ്യം. അതുകൊണ്ടല്ലേ ബാധ ഓടിക്കാൻ വേണ്ടി അടിക്കുന്നത്. ഇറങ്ങുമോ ഇറങ്ങുമോ എന്ന് വെച്ച് അടിക്കുമ്പോൾ പോകാമേ പോകാമേ പറയുന്ന എന്താണ്, അതിനിപ്പോ സ്ഥൂല ശരീരത്തോട് താതാത്മ്യത്തിയിരിക്കുകയാണ് അടിയുള്ളൂ, അല്ലെങ്കിൽ പിന്നെന്താ ഇറങ്ങി ഓടുന്നത്? നമ്മളിത് കാണുന്നതല്ലേ. പക്ഷേ അതിൻ്റെ യഥാർത്ഥ അവകാശിക്ക് ആ ശരീരത്തിന് എന്തുവരുന്നപ്പോ താതാത്മ്യമില്ല, പറ്റുകീഴ്പ്പെടുത്തിക്കളഞ്ഞു. അപ്പൊ ആ ജീവനും ശരീരം സ്വന്തം ശരീരം വിട്ടാലും മറ്റു ശരീരം പ്രാപിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അത് മരണം പുനർജന്മം എന്ന് പറയുന്ന അതല്ലേ, പുനർജന്മം എന്ന് പറയുന്ന അതല്ലേ. അതുകൊണ്ട് ഇവിടെ ശ്രുതികൾക്ക് പരസ്പരം വിരോധമല്ല, യോജിപ്പുണ്ട്. ഇക്കാര്യത്തിൽ ശ്രുതി ശ്രവണം ചെയ്യുന്ന ഒരാളുടെ മനസ്സിൽ വരുന്ന സംശയത്തെ ഭാഷ്യകാരൻ വളരെ യുക്തിയുക്തമായി പരിഹരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി മരിച്ചു കഴിഞ്ഞതിന് ശേഷം എങ്ങനെയൊക്കെ ആയിരിക്കും പോക്ക് വരും, അതിനെക്കുറിച്ച് ആർക്കും ഒരു സംശയവും വേണ്ട. സംഭാഷ്യകാരൻ പരിഹരിച്ചു. ഇതിനൊക്കെ പലർക്കും ആശയക്കുഴപ്പങ്ങളുണ്ട്, പലരും കൂടുതൽ സമയത്തിനെ കുറിച്ചൊക്കെയാണ് ചിന്തിക്കുന്നത്. അപ്പം അതിൻ്റെ പരിഹാരമാണ് ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നത്. അടുത്തു വരുന്നു, ഗതേർ അർത്ഥവത്വം ഉഭേദ അന്യഥാഹി വിരോധ. ഇത് എല്ലാം പരസ്പരം ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിലൊരു ഭാഗം നമ്മൾ വിട്ടിരിക്കുകയാണ്, അതിൽ കുറച്ച് കൂടുതൽ പണികളുണ്ടത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, മനുഷ്യന് ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ ജിജ്ഞാസാണല്ലോ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് പോകുന്നത്, അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നതിൻ്റെ പ്രയോജനം എന്താണ്, ജിജ്ഞാസ ഉണ്ടാകും. അത് എന്തിന് എന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ പറയാറില്ല, വെറുതെ ഒന്നറിഞ്ഞിരിക്കാം, ഒന്നറിഞ്ഞിരിക്കാം. അത്തരത്തിലുള്ള ജിജ്ഞാസ എല്ലാവർക്കും ഉണ്ടാകും. അതുകൊണ്ട് ഭാഷകാരൻ അതെല്ലാം ചർച്ച ചെയ്യുന്നു, വെറുതെ ഒന്നറിഞ്ഞിരിക്കാം. ക്വചിത് പുണ്യപാപഹാനസന്നിധു ദേവയാന പന്ഥാശ്രൂയതേ ക്വചിത്. അതാണ് ദേവയാന പുണ്യപാപഹാനസന് പുണ്യപാപങ്ങളുടെ ഹാനത്തെക്കുറിച്ച് പറയുന്ന ചില ശ്രുതികളിൽ ദേവയാന മാർഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ചിലടത്ത് പറയുന്നില്ല. ഒരിടത്ത് പറയുകയും ഒരിടത്ത് പോകുന്ന വഴിയെക്കുറിച്ച് പറയുന്നു, വേറെടുത്ത് പോകുന്ന വഴിയെക്കുറിച്ച് പറയുന്നില്ല. തത്ര സംശയം, ഇവിടെ സംശയം ഉണ്ടാകും. ഹാനോ അവിശേഷേനൈവ ദേവയാന പന്ഥ സന്നിപ്പത്തെ ഉദ വിഭാഗീയന കൊച്ചു സന്നിപ്പത്തേത് കൊച്ചു നേരി. അപ്പൊ പുണ്യപാപങ്ങൾ ഇതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പുണ്യപാപങ്ങളെല്ലാം നശിക്കുന്നുവെന്ന് ശ്രുതി പറയും. ആ പുണ്യപാപങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്നുവെന്നും പറയുന്നു. സംശയം വരുന്നത് ചിലടത്ത് അത് പറയുന്നില്ല. അപ്പോ വഴിയുണ്ടോ ഇല്ലയോ അതോ പോകണ്ടയോ ഇവിടെ തന്നെ തീരുമോ, ഇതാണ് സംശയം. ഹാനവും അവിശേഷേനൈവ ദേവയാന പന്ഥ സന്നിപ്പത്തേ പുണ്യപാപഹാനിയിൽ സമാനമായി എല്ലായിടത്തും ഉത്തരായണ മാർഗം പ്രാപ്തമാകുമോ? ഊത്തമറിച്ച് വിഭാഗേന കൊച്ചു സന്നിപ്പത്തേ ഇത് കൊച്ചു നാ, ചിലടത്ത് ദേവയാന മാർഗം, ചിലടത്ത് അതില്ല. ദേവയാനമെന്ന് പറഞ്ഞാലും ഉത്തരായണമെന്ന് പറഞ്ഞാലും ഒന്നും അല്ല. ഇത് സംശയം. യഥാതാവത് ഹാനോ അവിശേഷേനൈവ ഉപായന അനുവൃത്തി ഉക്ത ഏവം ദേവയാന അനുവൃത്തിരവി ഭവിതുമർഹതി ഇതി അസ്യാം പ്രാപ്തൌ ആചഷ്മഹേ. ഹാന ഉപായനങ്ങളെക്കുറിച്ച് മുമ്പൊരു അധ്യായത്തിൽ ഒരു അധികരണത്തിൽ വിശദമായി ചർച്ച ചെയ്ത് നമ്മളത് വിട്ടിരിക്കുകയാണ്. ഹാനം വരുന്നിടത്തെല്ലാം ഉപായനം വരും എന്ന് പറയുന്ന ഉപാസകനെ സംബന്ധിച്ചാണ്. ഉപാസകനും ജ്ഞാനിയാണ്. ഉപാസകനെ ജ്ഞാനി എന്ന് പറയുന്നൊരു ദോഷമൊന്നുമില്ല. ഉപാസകനെ യോഗി എന്ന് പറയും, ചിലടത്ത് ജ്ഞാനി എന്ന് പറയും. അപ്പോൾ ഉപാസകന്റെ പുണ്യപാപങ്ങളെല്ലാം നശിക്കുമ്പോൾ അവിടെയെല്ലാം ആ പുണ്യപാപങ്ങളെ സ്വീകരിക്കാനും ആൾക്കാരുണ്ട് എന്ന് നേരത്തെ ചർച്ച ചെയ്യുന്നുണ്ട്. അവിശേഷേണ ഏതൊരു ഉപാസകനായാലും ശരി, അയാളുടെ പാപം നശിച്ചാൽ ഉടനെ അതിനവകാശികളായിട്ട് ശത്രുക്കളും, പുണ്യം നശിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിനവകാശികളായിട്ട് ബന്ധുക്കളും വരും. ഇക്കാര്യം മുമ്പ് ഭാഷകാരൻ തീരുമാനിച്ച കാര്യമാണ്. ഉപാസകന്മാരായ ജ്ഞാനികൾ അവരുടെ ഇത് സാധാരണ തത്വജ്ഞാനികളെ കുറിച്ചും അങ്ങനെ പറയാറുണ്ട്. എന്താണ് ഒരു ജ്ഞാനിയുടെ മുഖ്യമായത് ഉപാസകനെ ഉദ്ദേശിച്ച പറയുന്നത് ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്ന ഉപാസകൻ. ഒരു ജ്ഞാനിയെ സ്തുതിച്ചു കഴിഞ്ഞാൽ ജ്ഞാനിയുടെ പുണ്യെല്ലാം വരും, ജ്ഞാനിയെ ദുഷിച്ചാൽ പാപം വരുമെന്ന് പറയുന്നു. പക്ഷെ അത് തത്വജ്ഞാനി എന്നുള്ള രീതിയിലേക്ക് വരും, പിന്നെ അത്തരം സംഭവങ്ങളൊന്നുമില്ല. എന്തുകൊണ്ട്? തത്വദൃഷ്ടിയിൽ അതൊന്നും പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ പറയാൻ പറ്റാത്ത? സ്വീകരിക്കാനും കൊടുക്കാനും ഒന്നുമില്ല. തത്വം ഒഴിയെ വേറെ ഒന്നുമില്ല, മറ്റെല്ലാമേ അസത്യമാണെന്ന് ബോധിച്ചിരിക്കുന്നു. അങ്ങനെ പറയാം. അവിടെ തത്വദൃഷ്ടിയിലെന്ന് പറയുന്നത് പിന്നെ ബന്ധു മിത്രം ശത്രു അതൊന്നും ഇല്ലല്ലോ. ബന്ധുക്കൾക്ക് പോകാനും ശത്രുക്കൾക്ക് കൊടുക്കാനും വേറെ ഒന്നും, അങ്ങനെ ബന്ധു മിത്ര ഇതൊന്നുമില്ല. അപ്പൊ എല്ലാം കൽപ്പിതമാണ്. പിന്നെ പുണ്യഭാവങ്ങൾ പോകുന്നത് വരുന്നത് അങ്ങനെ ഇടപാടുകളൊന്നുമില്ല. അപ്പൊ തത്വദൃഷ്ടിയിൽ അതിന് ഒന്നും പറയാനില്ല. പക്ഷെ ഇവിടെ ഉപാസകനും ജ്ഞാനിയാണ്. പക്ഷെ ഉപാസകനെ സംബന്ധിച്ച് അതെല്ലാം ഉണ്ട്, ബന്ധുമിത്രങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇത് ഉപാസകനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. അതങ്ങനെ പ്രത്യേകിച്ച് പറയാൻ കാരണം ഇതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ പോലും വലിയ പണ്ഡിതന്മാർ പോലും ഇതും തത്വജ്ഞാനവും നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അത് അങ്ങനെ വരാൻ കാരണം ഈ ജ്ഞാനി എന്ന് പറയുന്നത് ഉപാസകന് ഉപയോഗിക്കും, തത്വജ്ഞാനിക്ക് ഉപയോഗിക്കും. തത്വജ്ഞാനം എന്ന് പറയുമ്പോൾ ഇതുമായിട്ടൊന്നും യാതൊരു തത്വജ്ഞാനിയുടെ പുണ്യം ആർക്ക് പോവും എന്നുള്ളൊരു ചോദ്യമേ ഉദിക്കുന്നില്ല. ഒന്ന് തത്വജ്ഞാനിയിൽ പിന്നെ അങ്ങനെ പുണ്യപാപം ഒന്നും വിശേഷിക്കുന്നില്ല, പോകാനൊരാളും അവിടെ ഇല്ല. ബ്രഹ്മൈവ ഭവതി എന്ന് പറയുന്ന തത്വജ്ഞാനത്തെയാണ് പറയുന്നത്. ഉപാസകനെ സംബന്ധിച്ചാണ് ഈ ചർച്ച. യഥാതാവത് ഹാനു അവിശേഷേണേവ ഉപായനാനുവർത്തി. ഒരു ഉപാസകനായ ജ്ഞാനി യാത്ര തുടങ്ങുമ്പോൾ അയാളുടെ പുണ്യഭാവങ്ങൾ ഉപേക്ഷിക്കുന്നു, അത് സ്വീകരിക്കാൻ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. രണ്ടും ഒരേ സമയം സംഭവിക്കും. ചില പുണ്യത്തെ സ്വീകരിച്ചിട്ട് സ്വീകരിക്കും, ചില പാപത്തെ സ്വീകരിച്ചിട്ട് ദുഃഖിക്കും. ഉപായന വിശേഷേണൈവ ഉപായന അനുവർത്തി. ഉപായനമെന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക, ഹാനത്തിൻ്റെ നേരെ വരിക, പുണ്യഭാവങ്ങളെ സ്വീകരിക്കുക. അതും വരുന്നു. അവിശേഷണം എന്ന് വെച്ചാൽ ഒരുപോലെ എവിടെ ഹാനം വരുന്ന ഉപായനയും ഉപായനും എപ്പോൾ പുണ്യഭാവങ്ങൾ കളയുന്നു അപ്പം തന്നെ അടുത്ത ആൾക്കാർ അത് സ്വീകരിക്കുന്നു. ഉക്ത ഏവം ദേവയാന അനുവൃത്തിരപി ഭയതും അർഹതി. അതുപോലെ ഇവിടെ ഉപാസകന്മാർക്കെല്ലാം ദേവയാനവും വരും, പറഞ്ഞിട്ടില്ലെങ്കിലും വരുമെന്നാണ്. തസ്യാം പ്രാപ്തൗ ആ ചഷ്മഹേ. ഉപാസകന്റെ പുണ്യഭാവങ്ങൾ നശിച്ചാൽ ഉടൻ തന്നെ ഇവിടെ സ്വീകരിക്കാൻ ആൾക്കാരുണ്ട്. ഗീതേർ ദേവയാനസ്യ പഥോ അർത്ഥവത്വം ഉഭയത വിഭാഗേന ഭവതി മർഹതി. ക്വചിത് അർത്ഥവതി ഗുതി ക്വചിത് നേതി അവിശേഷേണ അന്യതാഹി അവിശേഷേണൈവ ഏതസ്യം കതു അംഗീക്രിയമാണ വിരോധസ്യ. പുണ്യപാപേ വിധൂയ നിരഞ്ജന പരമം സമി ഉപേതി ഇത്യസ്യാശത് ദേശാന്തര പ്രാപണി ഗതർ വിരുദ്ധേത. കഥം ഹി നിരഞ്ജനോ അഗന്ധ ദേശാന്തരം ഗച്ഛേ ഗന്ധവ്യഞ്ച പരമം സമ്യം ന ദേശാന്തര പ്രാപ്തിയായത്വമിതി അനർത്ഥക്യമേവ അത്ര ഗതേർ മന്യാമഹേ. അപ്പോൾ ഇതിൽ ഇനി മറ്റൊരു വിശേഷത്തോടെയാണ് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. അതാണ് ഇവിടെ മുഖ്യമായും ചർച്ച ചെയ്യുന്നത്. ഈ പുണ്യപാപനാശം എന്ന് പറയുന്നത് ഉപാസന കൊണ്ടല്ല സംഭവിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ യമ നിയമ വിദ്യാഭ്യാസ രൂപത്തിലുള്ള പുരുഷപ്രയത്നം അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോഴാണ് ഇത് ഹാനം എവിടെ വരുന്ന അവിടെ ഉപായനവും വരുന്നു. പക്ഷേ പുണ്യപാപ ഹാനി എന്ന് പറയുമ്പോൾ ഉപാസകന് മാത്രമല്ല തത്വജ്ഞാനിക്കും സംഭവിക്കും പുണ്യപാപ ഹാനി. അവിടെ പുണ്യപാപങ്ങളെല്ലാം അവസാനിക്കുന്നു. അവിടെ ഒരു മാർഗം ഇല്ല, അവിടെ ദേവയാന മാർഗം ഇല്ല എന്ന് പറഞ്ഞാൽ ജ്ഞാനി രണ്ടു തരത്തിലുണ്ട്, ഉപാസകനും മറ്റൊന്ന് തത്വജ്ഞാനി. ഉപാസകന് യാത്രയുണ്ട്, ഉത്തരായണ മാർഗം. യാത്ര ചെയ്യുന്നോ അത് ഉപാസകനാണ്, മറിച്ചാണെങ്കിൽ ഉപാസനയില്ലെങ്കിൽ ജ്ഞാനിയാണ്, യാത്രയില്ല വഴിയിടിയ ആവശ്യമില്ല. അവിടെ പുണ്യപാപങ്ങളെ സ്വീകരിക്കാൻ ആളുമില്ല, യാത്രയും ഇല്ല, അവർ ബ്രഹ്മത്തെ തന്നെ പ്രാപിച്ചിരിക്കുന്നു. അതാണ് അവിശേഷേണ വിശേഷേണ എന്നൊക്കെ പറഞ്ഞ പാരിഭാഷിക ശബ്ദമാണ്. അവിശേഷേണ വിശേഷേണ എന്നൊക്കെ പറഞ്ഞ വിശേഷേണ, അത് പാരിഭാഷികമാണോ? അവിശേഷണം എന്ന് പറയുമ്പോൾ പൊതു ഉപയോഗിക്കുന്നുണ്ട്, സാമാന്യം. വിശേഷത്തിന്റെ നേരെ വിപരീതമാണ് വിശേഷം. സാമാന്യം എന്നുള്ള അർത്ഥം സാമാന്യം ധാരാളം ഉപയോഗിക്കുന്ന തുല്യം, പ്രത്യേകതയൊന്നും ഇല്ലാതെ എന്നുള്ള അർത്ഥത്തിൽ എല്ലായിടത്തും ഉപയോഗിക്കുന്നതാണ്. അതൊരു ഭാഷാപ്രയോഗം, അദ്വൈതത്തിന് മാത്രമുള്ളതല്ല. പറയുന്നത് യഥാതവ ഹാനോ അവിശേഷേണൈവ ഉപായനാനുവർത്തി. പുണ്യപാപങ്ങളെ ത്യജിക്കുന്നിടത്ത് അത് സ്വീകരിക്കുന്ന കാര്യം പറയുന്നുണ്ട്. അവിടെ അവിശേഷേണ തുല്യമായിട്ട് ഉക്ത ഏവം ദേവയാന അനുവർത്തിരപി ഭവിതം അർഹതി. അതുപോലെ എവിടെയെല്ലാം പുണ്യപാപങ്ങൾ വെച്ച് പറയുന്നുണ്ടോ അവിടെയെല്ലാം ഉത്തരായണ മാർഗവും വേണ്ടതല്ലേ എന്നാണ്. അതും വരേണ്ടതാണ് അനുവർത്തിര വിഭവതി അർഹതി ത്യസ്യം പ്രാപ്തൗ ആ ചഷ്മഹേ. സിദ്ധാന്തം പറയുന്നു ഗതേഹേ ദേവയാനസ്യ പഥോ അർത്ഥവത്വം ഉഭയത വിഭാഗേന ഭവിതം അർഹതി ക്വചിത് അർത്ഥവതി ഗതി ക്വചിത് ന ഇതി ന അവിശേഷേണ. പുണ്യപാപനാശം വരുന്നിടത്ത് എല്ലായിടത്തും ദേവയാന മാർഗമെന്ന് പറയേണ്ടതില്ല, പറയാൻ പറ്റില്ല. ഉപാസനയാണെങ്കിൽ പറയാം എല്ലായിടത്തും ഉണ്ട്, പക്ഷെ പുണ്യപാപനാശം തത്വജ്ഞാനം കൊണ്ട് സംഭവിക്കും. അത് കാരണം രണ്ടിടത്തും ഇത് പറയുന്നുണ്ട്, പുണ്യപാപം നശിക്കുന്നു. ഇവിടെ ചർച്ച ചെയ്യുന്നതും വൈദികമായ ഉപാസനകളെ സംബന്ധിച്ചാണ്, അതും വിടാൻ പാടില്ല. ഭക്ഷ്യകാരൻ ചർച്ച ചെയ്യുന്നു വൈദികമായ ഉപാസനകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് അവിടെ പുണ്യപാപ നാശം വന്നാൽ ഉത്തരായണ മാർഗത്തിലൂടെ പോകും. തത്വജ്ഞാനമാണെങ്കിൽ പോക്ക് ഇല്ല, പുണ്യപാപനാശം സംഭവിച്ചു. അവിടെ പുണ്യപാപനാശം എന്നെന്തിനാണ് എടുത്തു പറയുന്നത്? ജന്മത്തിന് ഹേതുവില്ല എന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടാണ് പുണ്യപാപനാശം എന്ന് പറയുന്നത്. പിന്നെ ജന്മത്തിന് ഹേതു, അതാണ് ബ്രഹ്മലോകത്ത് പോകുന്നവന് മുക്തനാകുന്നത്. ജന്മത്തിന് ഹേതുവായ ഒന്നുമില്ല, പിന്നെ ഉപാസനയുടെ സംസ്കാരം മാത്രം ശേഷിക്കുന്നു, അതൊരു പുണ്യമാണ്. പക്ഷെ ആ സംസ്കാരം എന്ന് പറയുന്നത് ജന്മത്തിന് ഹേതുവല്ല, ബ്രഹ്മലോകത്ത് എത്തിച്ചേരുന്നു, അവിടെ തന്നെ മുക്തിയെയും പ്രാപിക്കുന്നു. ഇനി അതുവരെ പോകേണ്ട ആവശ്യവുമില്ല തത്വജ്ഞാനിക്ക്. ഇതൊക്കെ അദ്വൈതത്തിന്റെ പ്രധാനമായ സിദ്ധാന്തങ്ങളാണ്. എന്താ ചോദിക്കുന്നാ പിന്നെ എല്ലാവർക്കും അതല്ലേ സൗകര്യം? ഉപാസന എന്തിനാ? തത്വജ്ഞാനം പോരെ? പുണ്യഭാവങ്ങളൊക്കെ കളഞ്ഞ് പിന്നെ ദീർഘദൂര യാത്രയിൽ അവിടെ ചെന്ന് ഒരു കൽപ്പാന്തം അവിടെ ഇരുന്ന് മുക്തി നേടുക, ഇതിലും നല്ലത് നമ്മളെപ്പോലെ തന്നെ അങ്ങ് തത്വജ്ഞാനി ആയാൽ പോരെ അല്ലേ? പിന്നെന്താ, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഉപാസനയ്ക്ക് ഉപാസന ഇന്നതാണ് തത്വജ്ഞാനം ഇന്നതാണെന്നും മനസ്സിലായി കഴിഞ്ഞാൽ ആരെങ്കിലും ഉപാസനയ്ക്ക് പോകും? ഇത്രയും കഷ്ടപ്പെട്ട് ഉപാസന ചെയ്തു, പിന്നെ ഇത്രയും യാത്രയൊക്കെ ചെയ്ത് അവിടെ ചെന്ന് വീണ്ടും ഒരു കൽപ്പാന്തം വരെ അവിടെ ഇരുന്നു, പിന്നെ പിന്നെ ആരെങ്കിലും തയ്യാറാവും? പിന്നെന്താ, എല്ലാവരും തത്വജ്ഞാനമല്ലേ സ്വീകരിക്കത്തുള്ളൂ? എന്താണ് എന്താ ഉപാസനയെ കുറിച്ച് ഇത്രയും ചർച്ച ചെയ്യേണ്ടി വന്നു? തത്വജ്ഞാനത്തിന് അധികാരം ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഉപാസന. തത്വജ്ഞാനത്തിന് അധികാരം ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഉപാസന. അത് ശരി, അധികാരം ഇല്ലെന്നിരിക്കട്ടെ, പിന്നെ അധികാരം ഉണ്ടാക്കിയിട്ട് തത്വജ്ഞാനത്തിലേക്ക് പോയാൽ പോരെ? എന്നാണ് ഈ ഉപാസനയുടെ ആവശ്യം? ഒരു കൽപ്പ അന്തം വരെ ഇരിക്കുന്ന ഉപാസനയുടെ ആവശ്യമില്ല. അധികാരം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? അധികാരം ഉണ്ടാകണം. അതിന് നമുക്കറിയാമല്ലോ, കർമ്മയോഗം, ഭക്തി, ഇത്തരം കാര്യങ്ങൾ എളുപ്പമുള്ള വഴികളിലൂടെ അധികാരിയാകുക, ചിത്തശുദ്ധിയൊക്കെ വരിക. നമ്മളൊക്കെ അതാണല്ലോ ചെയ്യുന്നത്. ഇത്രയും ക്ലിഷ്ടമായ ഉപാസനയ്ക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ അധികാരിയാവും, ജ്ഞാനം കിട്ടും, പിന്നെ ഈ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതല്ലേ നല്ലത്? അധികാരം ഇല്ലെങ്കിൽ അധികാരം അധികാരിയാകണം, അതിന് പരിശ്രമിക്കണം. ഒരു പോസ്റ്റ് വേണം, ക്വാളിഫിക്കേഷൻ ഇല്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അത്രയേ ഉള്ളൂ. ഈ ശ്രദ്ധ എന്നുള്ള അധികാരത്തിലൊരു ഒരു വസ്തുവാണല്ലോ. ഇതൊക്കെ ഭാഷ്യകാരൻ വിശദീകരിക്കുന്നതിന് മുമ്പ് ആൾക്കാർക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. എന്നുവെച്ചാൽ കർമ്മങ്ങളിലും ഉപാസനകളിലും ഒക്കെ മുഴുകിയിരിക്കുന്ന ആൾക്കാരോടാ പറയുന്നു ഭാഷ്യകാരൻ പറയുന്നു. ഈ രീതിയിൽ ഇതിനൊന്നും ആരും വ്യാഖ്യാനിച്ചിട്ടില്ല. അപ്പോ വൈദികന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പരമമായി കരുതിയിരുന്നത് കർമ്മത്തെയും ഇത്തരം ഉപാസനകളെയൊക്കെയാണ്. അപ്പൊ അതിനപ്പുറം ഇങ്ങനെ ഒരു തത്വജ്ഞാനം എന്ന് പറയുന്നത് അവർക്ക് വെളിപ്പെട്ടിരുന്നില്ല. അങ്ങനെ വെളിപ്പെടാത്തവരാണോ പറയുന്നത് ഇങ്ങനെയുള്ള ഈ വഴികളിലൂടെയൊക്കെ പോകുന്നതിന് നല്ലത് തത്വജ്ഞാനത്തെ സമ്പാദിക്കുക. അങ്ങനെയാണ് അവരെ കർമ്മങ്ങളിൽ നിന്നും ഉപാസനകളിൽ നിന്നും മാറ്റിയെടുക്കുന്നത്. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ഇതാണ് ശ്രേഷ്ഠം, കർമ്മമാണ് ശ്രേഷ്ഠമെന്ന് കരുതുന്നവർ കർമ്മത്തിൽ പോവും, ഉപാസനകളെന്ന് പറയുന്നത് നേരിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരുപാട് മോഹിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവിടെ ഒരുപാട് കാമ്യമായ വസ്തുക്കളൊക്കെ പ്രാപിക്കാമെന്നെല്ലാം പറഞ്ഞു, അതിലൊക്കെയുള്ള ആഗ്രഹം കൊണ്ട് അങ്ങോട്ട് പോകും. ഇതെല്ലാം ചെയ്യുന്നത് വൈദികന്മാരാണ്, എന്ന് വെച്ചാൽ വേദം അധ്യയനം ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഭാഷ്യകാരൻ അതിൽ നിന്ന് കണ്ടെത്തിയ കാര്യം പറയുകയാണ്, അതങ്ങനെയല്ല. ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് തത്വജ്ഞാനത്തെയാണ് നേടേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരെല്ലാം എന്ത് ചെയ്യും? ആ കർമ്മ ഉപാസനകളിൽ നിന്ന് പിന്തിരിഞ്ഞിട്ട് തത്വജ്ഞാനത്തിന് ഇനി എന്താ ഉപായം? ആ വഴിക്ക് വരും. അപ്പോൾ അത് എന്തൊക്കെയാണ് ഉപായങ്ങൾ? അത് മാത്രം അനുഷ്ഠിക്കും. അതുകൊണ്ടാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലും എന്ത് തോന്നുവോ, അങ്ങനെയാണെങ്കിൽ തത്വജ്ഞാനമാണല്ലോ ശരി, മനസ്സിലാകുന്നു. അവിടെ ശ്രദ്ധയല്ലേ സ്വാമി വേണ്ടത്? അവിടെ ശ്രദ്ധയുടെ ഘടകമില്ലേ? ആ ശ്രദ്ധയുണ്ടാവും. അല്ല, ഇത് ശ്രദ്ധ എന്ന് പറയുന്ന ഒരു കാര്യം ബോധ്യപ്പെട്ടല്ലേ? അതിന് ബോധ്യപ്പെടുകയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു തത്വജ്ഞാനത്തിന്റെ കാര്യം വേദം വ്യാഖ്യാനിച്ച ജൈമിനിയോ അല്ലെങ്കിൽ ജൈമിനിയുടെ പരമ്പരയുള്ളവർ ആരും പറഞ്ഞില്ല. അത് ഭാഷ്യകാരൻ പറയുന്ന രീതിയിൽ അവരെല്ലാം വ്യാഖ്യാനിച്ചു വെച്ചത് കർമ്മത്തിനും ഉപാസനകൾക്കും പ്രാധാന്യം കൊടുത്താണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വൈദികന്മാർ അതേ ചെയ്യത്തുള്ളൂ, ഇതറിയത്തില്ലല്ലോ. ഭാഷ്യകാരന്റെ താല്പര്യം എന്ന് പറയുന്നത് അവരെ അതിൽ നിന്ന് മാറ്റുക. ഇവിടെ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന മുക്തിക്ക് വേണ്ടിയാണെങ്കിൽ സദ്യോ മുക്തിക്കുള്ള വഴി ഇതാണ്, ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ല എന്ന് വരുമ്പോൾ അവരതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ട് അതൊക്കെ ഉപേക്ഷിച്ചിട്ട് അവർ തത്വജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ വരും. അല്ല, ക്ലിഷ്ടമായ ഒരു മാർഗം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആരെങ്കിലും അതുവഴി പോകും. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും തകരാറ് കാണും. അല്ലാതെ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാള് ഒരു കൽപ്പത്തിന്റെ അവസാനം വരെ അവിടെ പോയിരിക്കാം എന്ന് പറഞ്ഞ് ഇവിടെ ഉപാസനയ്ക്ക് പോകും. അതുകൊണ്ടാണ് തത്വജ്ഞാനത്തെ ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്കാർക്ക് കർമ്മത്തിലും ഉപാസനകളിലൊക്കെയുള്ള ശ്രദ്ധ പോയി. ഭാഷ്യകാരൻ പറയുന്നതിൽ ശ്രദ്ധ വന്നപ്പോൾ അത് ബോധിക്കും. ശ്രദ്ധ എന്ന് പറയുന്നത് അത് ബോധിക്കുകയാണ്. അതുകൊണ്ടാണ് പിന്നെ അതിൻ്റെയൊക്കെ പ്രചാരം ലുപ്തമായി, അങ്ങനെ പ്രചാരം ഉണ്ടാകുന്നു. പിന്നെ ഇതിൽ ഭാഷ്യകാരൻ പറയുന്നതിൽ ശ്രദ്ധയില്ലാത്തവരുണ്ട്, അതൊന്നും ബോധ്യപ്പെടാത്തവരുണ്ട്. അവർ വീണ്ടും അതിരാത്രവും അതീതം പരിപാടിലേക്ക് വീണ്ടും പോയതിന് പല അജണ്ടകളുണ്ട്. പണ്ടത്തെ പോലെ തന്നെ പല കാര്യങ്ങളാണ്, അതിനൊന്നും വിശ്വാസമില്ലാത്തവരും ചെയ്യും. അതുകൊണ്ട് ഫലം ഉണ്ടാകുമില്ലെന്ന് ഉറപ്പില്ലെങ്കിലും ചെയ്യും. കാരണം അതുകൊണ്ട് ഇവിടെ പല ഫലങ്ങളുമുണ്ട്. ഇപ്പം ഭാഷകാരന് ഇത്രയൊക്കെ വിശദീകരിക്കുന്നതിൻ്റെ ഒരു താല്പര്യം ഇതാണ്, മനുഷ്യനെ അതിൽ നിന്ന് പിന്മാറ്റി തത്വജ്ഞാനത്തിലേക്ക് കൊണ്ട്. അതുകൊണ്ടാണ് ഇതിന് അദ്വൈതത്തിന് പ്രചാരം വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ മറ്റു മാർഗങ്ങളെല്ലാം വിടാനുള്ള കാരണവും അതാണ്. പിന്നെ യോഗ്യതയില്ല എന്ന് പറഞ്ഞാൽ യോഗ്യതയ്ക്കുള്ള ഉപായങ്ങൾ ചെയ്യുക. അങ്ങനെ വന്നപ്പോഴാണ് ഭക്തി, കർമ്മയോഗം ഇതിനെല്ലാം പ്രാധാന്യം വന്നത്. വൈദിക സമ്പ്രദായങ്ങളെല്ലാം വിട്ടത് ആൾക്കാർ. അതിനുവേണ്ടിയിട്ടാണ് ഭാഷകാരൻ ഇത് വിശദീകരിക്കുന്നത്. അല്ലാതെ അതെല്ലാം മനസ്സിലാക്കി വീണ്ടും മനുഷ്യൻ അതിൻ്റെ പുറകെ പോകാൻ വേണ്ടിയിട്ടല്ല, ആരും പോകുന്നുമില്ല. ഭാഷകാരന് ശേഷം യജ്ഞങ്ങളെല്ലാം കുറഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്, സച്ചരിത്രം സംശയമുണ്ടോ? ഭാഷകാരന്റെ കാലം കഴിഞ്ഞതോടുകൂടി വൈദികന്മാർക്ക് ഒരുപാട് ആൾക്കാർ, വൈദികന്മാരിൽ തന്നെ ഒരുപാട് പേര് കർമ്മങ്ങളെ ഉപേക്ഷിച്ച് സന്യാസിമാരായി. അതെന്റെ ആദ്യം സംഭവിച്ചു. കാമ്യകർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഈ മാർഗത്തിലേക്ക് വന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പോൾ വീണ്ടും തിരിച്ച് അങ്ങോട്ട് പോയി. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. കാരണം ശരിക്കും ഭാഷകാരൻ്റെ ആശയത്തിലേക്ക് വരുമ്പോഴത്തേക്ക് പിന്നെ സർവകർമ്മ സന്യാസം അത് വളരെ വ്യക്തമാണ്. അപ്പം ഭിക്ഷാടനം കൊണ്ടാണ് അവൻ്റെ ശരീരയാത്ര നിർവഹിക്കുന്നതെന്ന് ഭാഷകാരൻ വ്യക്തമായി പറഞ്ഞു. പിന്നെ എന്തിനാ കർമ്മങ്ങളും മറ്റുമൊക്കെ? പക്ഷെ വീണ്ടും അതൊക്കെ വേണ്ടി വന്നപ്പോഴാണ് ദ്വൈതമൊന്നുമല്ല, അദ്വൈതത്തിൽ തന്നെ ദ്വൈതത്തിന് എന്താണ് ഭാഷികം പറഞ്ഞ ഈ ആശയം അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടത്. പക്ഷെ അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ആശയപരമായി അതിനെ ഉൾക്കൊള്ളാൻ പറ്റും, പക്ഷെ പ്രായോഗികമായി അത് അനുഷ്ഠിക്കാൻ പല കാരണങ്ങൾ കൊണ്ടും പറ്റാതെ വരുന്നു. അങ്ങനെ വരുമ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. കാലത്തിൽ നിന്ന വ്യത്യാസങ്ങൾ, ദേശഭേദങ്ങൾ എല്ലാം കൊണ്ട് അങ്ങനെ വന്നപ്പോൾ പതുക്കെ പതുക്കെ ഈ ആശയത്തെ ഉൾക്കൊള്ളുകയും അപ്പോഴാണ് പുതിയൊരു സമ്പ്രദായം വന്നത്. യോഗവേദം അല്ല, അതുമല്ല. പിന്നീട് വളരെ പ്രചാരത്തിൽ വന്നു. അല്ല, പ്രചാരത്തിൽ വന്നെന്ന് നിങ്ങൾക്കറിയത്തില്ല. പ്രായോഗിക വേദാന്തം, അത് പിൽക്കാലത്ത് വന്നു. ഭാഷകാരനെ സംബന്ധിച്ചിടത്തോളം വേദാന്തത്തിൽ പ്രയോഗമൊന്നുമില്ല, എല്ലാ പ്രയോഗങ്ങളും വിടുമ്പോഴാണ്. എല്ലാ പ്രയോഗങ്ങളും അവസാനിക്കുന്നിടത്താണ് വേദാന്തം. ഇതുവരെ ഈ പറഞ്ഞൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെങ്കിൽ മനസ്സിലാവും. അവിടെ പ്രയോഗങ്ങളും ഒന്നുമില്ല, ഒരഭ്യാസങ്ങളുമില്ല. പക്ഷെ ഈ അഭ്യാസമില്ല മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അതാണ് ആശയം ഒരു ഭാഗത്ത്, പ്രായോഗികത വേറൊരു ഭാഗത്ത്. അപ്പോൾ പുതിയൊരു സമ്പ്രദായം വന്നാണ് എന്ത്? പ്രായോഗിക വേദാന്തം. പിന്നെ അതിന് പ്രചാരം കിട്ടും. ഇതെന്തോ മഹാകാര്യം. അത് അങ്ങനെയാണല്ലോ, നമുക്ക് പറ്റിയതൊക്കെ നമുക്ക് മഹാകാര്യമാണ്. അതെ, ഞാൻ പറയുന്നത് അത് ഭാഷ്യകാരൻ പറഞ്ഞ ആശയം അല്ലെന്നേ പറയുന്നത്. പിന്നീട് എങ്ങനെ കർമ്മത്തിലേക്ക്, കർമ്മത്തിൽ നിന്ന് മാറി പിന്നെ വീണ്ടും കർമ്മങ്ങളിലേക്ക് എങ്ങനെ വരുന്നു എന്ന് പറയുന്നത് ഭാഷ്യത്തിന്റെ ആശയത്തെ മിസ്ഇന്റർപ്രറ്റ് ചെയ്തതാണ്, മറ്റു രീതി വ്യാഖ്യാനിച്ചാണ്. എന്തുകൊണ്ട് അത് തനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് അദ്വൈതത്തെ സംബന്ധിച്ച് പറയണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും. അല്ലാതെ ഭാഷ്യകാരൻ അദ്വൈതത്തിൽ യാതൊരു കോംപ്രമൈസും ചെയ്യുന്നില്ല. ഇത് തന്നെയാണ് ഭാഷ്യകാരൻ പറയുന്നത്. സർവകർമ്മ സന്യാസം തന്നെയാണ്. പിന്നെ എങ്ങനെയാ പ്രായോഗിക വേദാന്തം വരുന്നു? പറ്റത്തില്ല. ഭാഷ്യകാരൻ ഇത് പറഞ്ഞു ഇങ്ങനെ. ഭാഷ്യകാരൻ എന്ന് പറയുന്ന നമുക്ക് ഭാഷ്യത്തിലൂടെ വെളിപ്പെടുന്ന ആളാണ്. അല്ല നിങ്ങളുടെ ചിത്രകഥയിൽ വരുന്ന ഭാഷ്യകാരനല്ല ഞാൻ പറയുന്നത്. അമർ ചിത്രകഥയിലുള്ള ഭാഷ്യകാരനല്ല. നമ്മുടെ മനസ്സിരിക്കുന്നതാണ് അമർ ചിത്രകഥയിലുള്ള ഭാഷ്യകാരനാണ്. ആ ഭാഷ്യകാരനെ കുറിച്ചല്ല പറയുന്നത്. പറയുമ്പോൾ നമ്മളിപ്പോഴും അമർ ചിത്രകഥയുടെ ലോകത്താണല്ലോ. ഇവിടെ പറയുന്ന അങ്ങനെ ഭാഷ്യത്തിലൂടെ വെളിപ്പെടുന്ന ഒരു ഭാഷ്യകാരൻ. അതെല്ലാം ഭാഷ്യത്തിൽ സമാനം പറഞ്ഞിട്ടുണ്ട്. അതാ പറഞ്ഞു ഭാഷ്യത്തിലൂടെ മനസ്സിലാക്കുന്നു. അതൊക്കെ പഴയ ചോദ്യങ്ങളും ഒരുപാട് സമാനം പറഞ്ഞ കാര്യങ്ങളുമാണ്. അത് തന്നെ, അതിനൊക്കെ ഭാഷ്യകാരൻ സമാനം പറഞ്ഞിട്ടുണ്ടെന്ന് അതുകൂടി മനസ്സിലാക്കണം. അതിനൊക്കെ ഭാഷ്യകാരൻ സമാനം പറഞ്ഞിട്ടുണ്ട്. സർവകർമ്മ സന്യാസം, ഭാഷ്യം, എല്ലാത്തിനും ഭാഷ്യത്തിന് സമാനമുണ്ട്. അത് കഴിഞ്ഞുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പ്രായോഗിക വേദാന്തത്തിൽ വരുമോ? നൂറ് ശതമാനം പ്രായോഗിക വേദാന്തവും വേദാന്തവും അല്ലാത്തതും അറിയുണ്ട്, രണ്ടുമുണ്ട്. വളരെ സിമ്പിളല്ല ഈ കാര്യം. രാമന് സന്യസിക്കണമെന്ന് സർവകർമ്മ സന്യാസം തോന്നി. അപ്പോൾ കൃഷ്ണൻ പറയുന്നു അതിൻ്റെ ആവശ്യമില്ല, നീ വാക്ക് കഴിച്ച് സുഖമായി ജീവിക്കുക. രാമൻ അത് വിശ്വസിച്ചു അവസാനം ആത്മഹത്യ വരെ ചെയ്യേണ്ടി വന്നു. സരയൂ നദിയിൽ ജലസമാധി നിങ്ങൾ കേട്ടിരിക്കും. അതുവരെ അന്ന് പറഞ്ഞു കേട്ടതാണ് വാസിഷ്ഠൻ. പിന്നെ ജീവിതത്തിൽ ഒട്ടുമുക്കാല് സമയം എന്താണ്? കരച്ചിലോട് കരച്ചിൽ. കല്യാണം കഴിഞ്ഞ് എത്ര കാലം സുഖമായി ജീവിച്ചു? വളരെ കുറച്ച് കാലം. പിന്നെ കാട്ടിപ്പോയി കരഞ്ഞ് ഭാര്യ ഉപയോഗിച്ച് വീണ്ടും കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് അവസാനം ജലസമാധി. അത് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് രാമൻ അത് ചെയ്തത്. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് രാമൻ ഇതെല്ലാം ചെയ്തത് ലോകത്തിനോട് കാണിച്ചു. അത് പഠിച്ചിട്ടാണ് ഞാനും പറയുന്നത്. എന്താണ് കരയുക? കല്യാണം കഴിച്ചാൽ കരയേണ്ടി വരും. അത് തന്നെ പഠിക്കേണ്ട. അതിൽ വേറെ എന്താ? അതാണ് ഒന്നാമത്തെ പാഠം. പിന്നെ രണ്ടാം പാഠം മൂന്നാം പാഠം ഒക്കെ വേറെയുണ്ട്. അത് ഭാഗവതത്തിൽ പറഞ്ഞാലും വാൽമീകി പറഞ്ഞാലും രാമസ്വീകരിച്ചത് കുറിച്ച് നമ്മൾ പറയുന്നത് എന്ത് മാതൃകയാണ് കാണുന്നത്? ആദ്യം മുതൽ അവസാനം വരെ കരയുകയും ആത്മഹത്യ ചെയ്യുകയും തന്നെ. ഇത് തന്നെയാണ് അതീ കാണുന്നത്. അത് ഭാഗവതത്തിൽ പറഞ്ഞാലും രാമായണത്തിൽ പറഞ്ഞാലും ഒന്ന് തന്നെ, അത് തന്നെ മാതൃക. രാമായണത്തിൽ പറഞ്ഞ ധർമ്മത്തിന്റെ മാതൃക, രാമായണത്തിൽ ധർമ്മത്തിന്റെ മാതൃക, ഇതിവിടെ ദുഃഖത്തിന്റെ മാതൃകയാണ്. ഇനി ധർമ്മത്തിന്റെ കാര്യം പറയാം. അന്ന് ആ കാലഘട്ടത്തിൽ, രാമായണ കാലഘട്ടത്തിൽ ഒരു രാജധർമ്മം ഉണ്ടായിരുന്നു, രാജാവിന്റെ ധർമ്മം. ആ രാജധർമ്മത്തെ പാലിച്ചു എന്നുള്ളതാണ്. വിഷയം വേറെ ആയി പോവും, മറ്റൊരു വിഷയത്തിലേക്ക് പോവും എന്നാ പറയുന്നത്. അപ്പോ അതും പിന്നെ അതിലേക്ക് വന്നാലും ഒരുപാട് രാജധർമ്മം ശരിക്കും പാലിച്ചോ എന്നുള്ള ചോദ്യം വരും. അത് രാമനോട് ഭാര്യ ചോദിക്കുന്നുണ്ട്, ഇതാണോ നിന്റെ എന്താണ് രാജധർമ്മം? ക്ഷത്രിയ ധർമ്മമാണോ? അതാണ് പ്രായോഗിക വേദാന്തം എന്ന് പറയുന്നു. അപ്പോ താര ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം അതാണ് പ്രായോഗികം. അപ്പം പറയും, ദേഹം അനിത്യമാണ്, ആത്മാവ് മാത്രമാണ് സത്യം എന്ന് പറയും. അതാണ് പ്രായോഗിക വേദാന്തം. അത് കഴിഞ്ഞ് തന്റെ ഭാര്യയെ കാണാതെ വന്നപ്പം അവിടെ കരച്ചിരും. അപ്പൊ ദേഹം അസത്യമാണ്, ആത്മാവ് സത്യമാണെന്നുള്ള കാര്യം അവിടെ എന്ത് ചെയ്തു? മറന്നുപോയിട്ട് എന്റെ ഭാര്യയെ കണ്ടില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടക്കും. ഭാര്യയുടെ ഭാര്യയെ മരിച്ചു കഴിഞ്ഞപ്പോൾ, ഭാര്യ മരിച്ചപ്പം ഭാര്യയോട് പറയുന്ന എന്താണ്? ദേഹം അനിത്യം, ആത്മാവ് സത്യം, അതുകൊണ്ട് നീ കരയണ്ട. ഇതാണ് പ്രായോഗിക വേദാന്തം. ഭാര്യ മരിച്ചപ്പോൾ താരയോട് പറയുന്ന എന്താണ്? നീ കരയരുത്, ദേഹം അനിത്യമാണ്. തന്റെ ഭാര്യ കൈമോശം വന്നപ്പോൾ എന്താണ് പറയുന്നത്? എന്റെ ഭാര്യയെ കാണാനില്ലേ, നിങ്ങൾ ആരെങ്കിലും കണ്ടോ? അവിടെ കരയും. ഇതാണ് പ്രായോഗിക വേദാന്തം. അത് ചുരുക്കി പറഞ്ഞുള്ള ബാക്കിയൊക്കെ ചിന്തിച്ചു നോക്കുക. അതുപോലെ തന്നെ അവിടെ അവരെല്ലാം ചോദിക്കുന്നുള്ളൂ, ഇതാണോ ക്ഷത്രിയ ധർമ്മം, രാജധർമ്മം, ഇതിലൂടെ ധർമ്മമാണ്. അതിന് ധർമ്മമുള്ള ഭാഗങ്ങളും ഉണ്ട്, കുറച്ച് ഭാഗങ്ങളൊക്കെ ധർമ്മമുണ്ട്. പിന്നെ അധർമ്മം വന്നിടത്തൊന്നും ഒരിക്കലും ന്യായീകരിക്കാനും പറ്റത്തില്ല. സീത ചോദിക്കുന്നുണ്ട്, എന്താണ് ഒരു കുബുദ്ധിയായ ഒരു രാവണൻ, ഒരു രാക്ഷസൻ എന്റെ ശരീരത്തെ കൊണ്ട് മോഹിച്ചതിന് ഞാനെന്ത് പഴിച്ചു? അതിൽ ഞാനിവിടെ തെറ്റ് ചെയ്തു. ഞാൻ ചെയ്യാത്ത തെറ്റിന് എന്നെ എന്തിനാ ശിക്ഷിച്ചത്? അപ്പൊ അതിനെന്ത് സമാധാനം പറയും? ധർമ്മത്തിൽ സീത തെറ്റൊന്നും ചെയ്തില്ലല്ലോ. സീത രാവണന്റെ പുറകെ ഇറങ്ങിപ്പോയി, ഓടിപ്പോയെങ്കിൽ ശരി, ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട്. അത് സീത ചെയ്തില്ലല്ലോ. ഒരു രാക്ഷസ സ്വഭാവമുള്ളവൻ അടിച്ചു മാറ്റി, അതിന് സീത എന്താ പറഞ്ഞാൽ സീത എങ്ങനെ ശിക്ഷിക്കാൻ പറ്റും? അതേത് രാജധർമ്മം? സീത ചോദിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞാൽ പല ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല അവിടെയും. പിന്നെ എന്തുകൊണ്ടെല്ലാം വാൽമീകി എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ലോക സ്വഭാവം. ഇങ്ങനെ ഉത്തരം കിട്ടാത്ത സ്ഥലത്ത് പ്രയോഗിക്കുന്നതിന്റെ പേരാണ് പ്രായോഗിക വേദാന്തം. എന്ത് തർക്കസും കാണിക്കാം പ്രായോഗിക വേദം എന്ന് പറയും, എന്തിനേയും ന്യായീകരിക്കാം. അതൊക്കെ വിശദമായി ചർച്ച ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഭാഷകാരൻ ഇവിടെ ഇത് ചർച്ച ചെയ്യുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. കർമ്മ ഉപാസനകളിലിരിക്കുന്ന ഒരതിൽ നിന്ന് പിന്തിരിപ്പിച്ച് താൻ പറയുന്ന തത്വജ്ഞാനത്തിലേക്ക്, അതിലൂടെ സർവകർമ്മ സന്യാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഭാഷകാരൻ ഇത് പറയുന്നത്.